അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില ആളുകളൊക്കെ സംശയമുള്ള ഭാഗങ്ങൾ, കൂടുതൽ വ്യക്തമല്ലാത്ത ഭാഗങ്ങളൊക്കെ വിളിച്ചന്വേഷിക്കുകയും നിവാരണം നടത്തുകയും ചെയ്തതിൽ ഏറെ സന്തോഷമുണ്ട്. അള്ളാഹു അവൻ്റെ കലാമിനെക്കുറിച്ച് ധാരാളം പഠിക്കാനും ആഴത്തിലറിയാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ ആദ്യം വായിക്കാം, പിന്നീട് സാധാരണ പോലെ അതിൻ്റെ അർത്ഥമാനങ്ങളിലേക്ക് പ്രവേശിക്കാം. വലമ്മ കാനത്തിൽ ഹുറൂഫു ദൽഖിയത്തുല്ലത്തി യുഅ്തമദു അലൈഹ ബിദൽഖി ലിസാനി വഹിയ സിത്തത്തുൻ യജ്മഉഹ റുബ്ബ മുനഫ്ഫലിൻ വൽഹൽഖിയത്തു ലത്തി ഹിയൽ ഹാഉ വൽഖാഉ വൽഐനു വൽഗൈനു വൽഹാഉ വൽഹംസതു كثيرة الوقوع في الكلام ذكر ثلثيهما ولما كانت أبنية المزيد لا تتجاوز عن السباعية ذكر من الزوائد العشرة التي يجمعها اليوم تنساه سبعة أحرف منها تنبيها على ذلك ولو استقريت الكلمة وتراكيبها وجدت الحروف المتروكة من كل جنس مكسورة بالمذكورة ثم إنه ذكرها مفردة وثنائية وثلاثية ورباعية وخماسية إذانا بأن المتحدى به مركب من كلماتهم التي أصولها كلمات مفردة ومركبة من حرفين فصاعدا إلى الخمسة اتريم باغنغل إن شاء الله. നമുക്ക് ഇന്ന് പരിശോധിക്കാം. പ്രാരംഭാക്ഷര നാമങ്ങൾ അൽ അഹ്റുഫുൽ മുഖത്ത, അവയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഏത് വലിയ സാഹിത്യകാരനെയും തോൽപ്പിക്കുന്ന കാര്യമാണ്. അക്ഷരങ്ങളുടെ പേരുകൾ പറയുന്നതിനിടയിൽ ആ ഉമ്മിയെ കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ചാണ്. അതിൻ്റെ ഭാഗമായി വ്യത്യസ്ത ഇനം ഹറഫുകളുടെ പാതിയെ കൊണ്ടുവന്നതിലെ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ആദ്യം സൂചിപ്പിക്കുന്നത് രണ്ട് വിഭാഗം ഹറഫുകളെക്കുറിച്ചാണ്. സൽഖിയായ ഹറഫുകൾ, അതുപോലെ ഹൽഖിയായ ഹറഫുകൾ. ഈ രണ്ട് വിഭാഗം ഹറഫുകളുടെയും പ്രത്യേകത, ഇവ അറബി കലാമിൽ ധാരാളമായി കാണപ്പെടുന്ന ഹറഫുകളാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവ ധാരാളമായുള്ള ഹറഫുകളാണ് എന്ന് സൂചിപ്പിക്കാൻ ഈ രണ്ട് വിഭാഗം ഹറഫുകളുടെയും പകുതി കൊണ്ടുവരുന്നതിന് പകരം ഈ രണ്ട് വിഭാഗം ഹറഫുകളുടെയും മൂന്നിൽ രണ്ട് ഭാഗം ഹറഫുകളെയും പറഞ്ഞു എന്നതാണ്. ദൽഖിയായ അക്ഷരങ്ങൾ എന്നാൽ നാവിന്റെ തെല്ലിനു മേൽ അവലംബിക്കപ്പെടുന്ന ഹറഫുകൾ എന്നാണ്. ഹൽഖിയായ അക്ഷരങ്ങൾ എന്നാൽ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എന്നാണ്. ഈ രണ്ട് വിഭാഗം ഹറഫുകളിൽ നിന്നും മൂന്നിൽ രണ്ട് ഹറഫുകളെയും ആ ഉമ്മിയെ കൊണ്ടുവന്നിരിക്കുന്നു. കാരണം ഈ രണ്ട് വിഭാഗം ഹറഫുകളും കൂടുതലായും കലാമിൽ കാണപ്പെടുന്ന ഹറഫുകളാണ്. അതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. വലമ്മ കാനത്തിൽ ഹുറൂഫു ദൽഖിയത്തുല്ലത്തി യുഅ്തമദു അലൈഹ ബിദൽഖി ലിസാനി, നാവിന്റെ തെല്ലിനുമേൽ ഊന്നപ്പെടുന്ന വിഭാഗം ഹർഫുകളായ ദൽഖിയായ ഹർഫുകളായപ്പോൾ, വഹിയ സിത്തത്തു യജ്മഉഹ റുബ്ബ മുൻഫലിൻ, റുബ്ബ മുൻഫലിൻ എന്ന വാക്ക് ഉൾക്കൊള്ളിക്കുന്ന ആറ് ഹർഫുകളാണ് അവ, അഥവാ ദൽഖിയായ ഹർഫുകൾ. അതുപോലെ പോലെ ഹൽഖിയത്തുല്ലത്തി, ഹൽഖിയായ ഹർഫുകളും, ഹിയൽ ഹാഉ വൽ ഖാഉ വൽ ഐനു വൽ ഗൈനു വൽ ഹാഉ വൽ ഹംസ, ഈ ഹർഫുകളും ആയപ്പോൾ കസീറത്തൽ വുഖൂഇ ഫിൽ കലാമി, കലാമിൽ ധാരാളമായി സംഭവിക്കുന്നതായപ്പോൾ, ദക്കറ സുലുസൈഹിമ, അവ രണ്ടിന്റെയും, ആ രണ്ട് വിഭാഗം ഹറഫുകളുടെയും മൂന്നിൽ രണ്ട് ഭാഗം ഹർഫുകളെയും പറഞ്ഞു. ആറിന്റെ മൂന്നിൽ രണ്ട് എന്നാൽ നാല് ഹർഫുകൾ. ഈ രണ്ട് വിഭാഗം ഹർഫുകളിൽ നിന്നും നാല് വീതം ഹർഫുകളെയാണ് പ്രാരംഭാക്ഷര നാമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ദൽഖിയായ അക്ഷരങ്ങളിൽ നിന്ന് റാ, മീമ്, നൂന്, ലാമ് എന്നീ നാലക്ഷരങ്ങളെയും, ഹൽഖിയായ അക്ഷരങ്ങളിൽ നിന്ന് ഹ, ഐന്, ഹ, ഹംസ എന്നീ നാലക്ഷരങ്ങളെയും അൽഹുറൂഫുൽ മുഖത്തായിൽ നമുക്ക് കാണാം. ولما كانت ابنيه المزيد لا تتجاوز عن السباعيه അധികരിപ്പിക്കപ്പെടുന്ന ഹർഫുകളായപ്പോൾ, സായിദിയാക്കപ്പെടുന്ന ഹർഫുകളായപ്പോൾ, لا تتجاوز عن السباعيه ഏഴ് അക്ഷരങ്ങളെ വിട്ടുകടക്കാത്തതായപ്പോൾ, അഥവാ ഒരു വാക്കിൽ അക്ഷരങ്ങൾ അധികരിപ്പിക്കപ്പെട്ടാൽ പരമാവധി ഏഴ് അക്ഷരങ്ങൾ വരെയാണ് ഒരു പദം സാധാരണ രീതിയിൽ അറബി ഭാഷയിൽ ഉൾക്കൊള്ളിക്കാറുള്ളത്. സായിദയായ അക്ഷരമടക്കം ഏഴ് അക്ഷരങ്ങളാണ് ഒരു പദത്തിന്റെ പരമാവധി. അങ്ങനെയായപ്പോൾ ദക്കറ മിനസ്വാഇദിൽ അഷ്റത്തില്ലത്തി യജ്മഉഹ അലിയൗമ തൻസാഹു, അലിയൗമ തൻസാഹു എന്ന പദം ഉൾക്കൊള്ളിക്കുന്ന പത്ത് സായിദയായ അക്ഷരങ്ങൾ, അഥവാ അറബി ഭാഷയിൽ അധികരിപ്പിക്കപ്പെടുന്ന അക്ഷരങ്ങൾ ഈ പത്തക്ഷരങ്ങളാണ്. അലിയോമ തൻസാഹു എന്ന പദം ഉൾക്കൊള്ളിക്കുന്ന അക്ഷരങ്ങളാണ് അലിയോമ തൻസാഹു എന്നും, അതുപോലെ സഅൽതു മുനീഹ എന്നും, അമാനും വ തസ്ഹീലുൻ എന്നുമൊക്കെ മനഃപ്പാഠമാക്കാൻ വേണ്ടി പറയപ്പെടാറുള്ള ഈ പദത്തിലെ ഈ പത്ത് അക്ഷരങ്ങൾ, ഇവയാണ് സായിദയാക്കപ്പെടുന്ന അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളിൽ നിന്ന് പറഞ്ഞു സബഅത ഹറുഫിൻ മിൻഹ, ഇവകളിൽ നിന്ന് പറഞ്ഞത് ഏഴ് ഹർഫുകളെയാണ്. അഥവാ സായിദയാക്കപ്പെട്ട അക്ഷരങ്ങൾ വന്നാലും അറബിയിലെ ഒരു പദം പരമാവധി ഏഴ് അക്ഷരങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്ന സൂചന അതിൽ നിന്ന് വായിച്ചെടുക്കാമെന്ന് മനസ്സിലാക്കുമ്പോഴും ആ ഉമ്മിയാണ് ഇത് കൊണ്ടുവന്നത് എന്ന് വിലയിരുത്തുന്നത് എത്രമാത്രം മൗഢ്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണ് അങ്ങനെ കൊണ്ടുവന്നത്? തംബീഹൻ അലാ ദാലിക, അതിനുമേൽ ഉണർത്താൻ. ഏതിനുമേൽ ഉണർത്താൻ? നേരത്തെ പറഞ്ഞ പരമാവധി ഒരു പദത്തിന്റെ അക്ഷരങ്ങളുടെ എണ്ണം ഏഴായിരിക്കും എന്ന് ഉണർത്താൻ വേണ്ടി. ഇനി പറയുന്നത് വലവിസ്തഖറൈതൽ കലിമ വതറാകിബഹ വജത്തൽ ഹുറൂഫൽ മത്രൂഖത മിൻ കുല്ലി ജിൻസിൻ മക്സൂറത്തൻ ബിൽ മദ്കൂറ. അഥവാ കലിമത്തുകളെ, വാക്കുകളെയും അവയുടെ ഘടനകളെയും അവ രൂപീകൃതമായ അക്ഷരങ്ങളെയൊക്കെ നീ പരിശോധിച്ചു നോക്കിയാൽ ഒഴിവാക്കപ്പെട്ട അക്ഷരങ്ങൾ പറയപ്പെട്ട അക്ഷരങ്ങളെക്കാൾ കുറവാണ് എന്ന് നിനക്ക് കാണാം. വലവിസ്തഖറൈത, നീ പരിശോധിച്ചാൽ, അൽ കലിമ വതറാകിബഹ, കലിമത്തുകളെയും അവയുടെ ഘടനകളെയും അവ രൂപീകരിച്ച ഹർഫുകളെയും ഒക്കെ നീ പരിശോധിച്ചാൽ, വജത്തൽ ഹുറൂഫൽ മത്രൂഖത, ഉപേക്ഷിക്കപ്പെട്ട അക്ഷരങ്ങളെ നിനക്ക് കാണാം. മക്സൂറത്തൻ ബിൽ മദ്കൂറത്തി, പറയപ്പെട്ടതുകൊണ്ട് ആധിക്യത്തിന്റെ വിഷയത്തിൽ അതിജയിക്കപ്പെട്ടതായി നിനക്ക് കാണാം. എന്താണ് ആ പറഞ്ഞതിന്റെ ആശയം? മക്സൂറത്ത് എന്ന് പറഞ്ഞാൽ മഗ്ലൂബത്തുൻ ഫിൽ കസ്രത്തി എന്ന അർത്ഥത്തിനാണ്. അഥവാ പറയപ്പെട്ട അക്ഷരങ്ങളാണ് ഉപേക്ഷിക്കപ്പെട്ട അക്ഷരങ്ങളെക്കാൾ കൂടുതലായി അറബി കലിമത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുക. ഇത് ഒരു ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ്. എന്തിനാണ് ചില അക്ഷരങ്ങളെ ഒഴിവാക്കി ചില അക്ഷരങ്ങളെ തെരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഓരോ ജിൻസിലും ഓരോ വിഭാഗം ഹർഫുകളിൽ നിന്നും പകുതിയെ അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട അക്ഷരങ്ങളെ തന്നെ തിരഞ്ഞെടുത്തത്? ഒഴിവാക്കപ്പെട്ട ആ അക്ഷരങ്ങളെ തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് അറബി കലാമിലെ കലിമത്തുകൾ, വാക്കുകൾ, നിർമ്മിക്കപ്പെട്ട അക്ഷരങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ, അറബികളുടെ കവിതകളും ലേഖനങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഓരോ വിഭാഗത്തിലും ഓരോ വിഭാഗം ഹർഫുകളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഈ അൽ ഹർഫുൽ മുഖത്തയുടെ ഭാഗമായി പറയപ്പെട്ട ഹർഫുകളാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ കൂടുതൽ അറബി വാക്കുകൾ നിർമ്മിക്കപ്പെടാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുക എന്ന വിഷയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഹറഫുകളെ പറയപ്പെട്ട ഹറഫുകൾ തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഈ ഫവാത്തിഹു സുവറിൽ, ഈ പ്രാരംഭാക്ഷര നാമങ്ങളിൽ നമ്മൾ കാണുന്ന അക്ഷരങ്ങളാണ് അറബി കലിമത്തുകൾക്കാൻ വേണ്ടി കൂടുതലായും ഉപയോഗിക്കപ്പെട്ടത്. ഈ പറയപ്പെട്ട വ്യത്യസ്ത ഇനം അക്ഷരങ്ങളുടെ വകുപ്പുകളിൽ ഓരോ ജിൻസുകളിലും ഉപേക്ഷിക്കപ്പെട്ട അക്ഷരങ്ങളെക്കാൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് പറയപ്പെട്ട അക്ഷരങ്ങളാണ് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. സുമ്മ ഇന്നഹു ദക്കറഹ മുഫ്രദത്തൻ വസുനായിയത്തൻ വസുലാസിയത്തൻ വർബായിയത്തൻ വഹുമാസിയത്തൻ. ഇത് പറയുന്നത് ഈ അൽ ഹുറൂഫുൽ മുഖത്ത, ഈ പ്രാരംഭാക്ഷര നാമങ്ങൾ പറയപ്പെട്ടിട്ടുള്ളത് ഒരക്ഷരം, രണ്ടക്ഷരം, മൂന്നക്ഷരം, നാലക്ഷരം, അഞ്ചക്ഷരം ഈ രൂപത്തിലാണ്. അഥവാ ഒരക്ഷരമായി പറഞ്ഞിട്ടുണ്ട് ഖാഫ്, നൂൻ, ഫാദ് എന്നിവ ഒരക്ഷരമായി പറയപ്പെട്ടിട്ടുള്ളവയാണ്. താഹ, താസീൻ, ഹമീം, യാസീൻ എന്നിവ രണ്ടക്ഷരങ്ങളായി പറയപ്പെട്ടിട്ടുള്ളവയാണ്. അലിഫ് ലാം മീം, അലിഫ് ലാം റ, താസീം മീം എന്നിവ മൂന്നക്ഷരങ്ങളായി പറയപ്പെട്ടിട്ടുള്ളവയാണ്. അലിഫ് ലാം മീം ഫാദ്, അലിഫ് ലാം മീം റ എന്നിവ നാലക്ഷരങ്ങളായി പറയപ്പെട്ടിട്ടുള്ളവയാണ്. കാഫ് ഹ യ ഐൻ സാദ്, ഹമീം ഐൻ സീൻ ഖാഫ് എന്നീ രണ്ടെണ്ണം അഞ്ചക്ഷരങ്ങളായും പറയപ്പെട്ടിട്ടുള്ളവയാണ്. ഇങ്ങനെ ഒരക്ഷരമായി, രണ്ടക്ഷരമായി, മൂന്നക്ഷരമായി, നാലക്ഷരമായി, അഞ്ചക്ഷരമായി ഇങ്ങനെയാണ് ഇവകൾ പറയപ്പെട്ടിട്ടുള്ളത്. ഈദാനൻ ബി അന്നൽ മുതഹദ്ദ ബിഹി മുറക്കബുൻ മിൻ കലിമാത്തിഹിം അല്ലത്തി ഉസൂലുഹ കലിമാത്തുൻ മുഫ്രദത്തുൻ വ മുറക്കബത്തുൻ മിൻ ഹർഫൈനി ഫസാഇദൻ ഇലൽ ഖംസതി. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഈദാനൻ അറിയിക്കാൻ വേണ്ടിയാണ്. ബി അന്നൽ മുതഹദ്ദ ബിഹി, ഈ വെല്ലുവിളിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ ഖുർആൻ അടിസ്ഥാനപരമായി ഒരു ഹർഫുള്ളത്, രണ്ട് ഹർഫുകൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടത്, മൂന്ന് ഹർഫുകൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടത്, നാല് അഞ്ച് ഹർഫുകൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടവയായ അവരുടെ കലിമത്തുകൾ കൊണ്ട് തന്നെ രൂപീകരിക്കപ്പെട്ടതാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഹർഫുകളെ ഈ രൂപത്തിൽ 1, 2, 3, 4, 5 എന്നീ രൂപത്തിൽ ഈ ഉമ്മിയ പറഞ്ഞിട്ടുള്ളത് എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ ഏത് സാഹിത്യകാരനും കൂടുതൽ കൂടുതൽ തലതാഴ്ത്തിപ്പോകേണ്ടി വരുന്നു. തീർന്നില്ല. ഇനി ഓരോ വിഭാഗത്തെയും എത്ര സൂറത്തുകളിൽ പറഞ്ഞു എന്തിനു വേണ്ടി എന്ന ചർച്ചയാണ് അടുത്തതായി ഇമാം ബൈലാവി റഹ്മഹുല്ല പറയുന്നത്. ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ പ്രാരംഭാക്ഷര നാമങ്ങളെ കുറിച്ചുള്ള പഠനം തന്നെ മതി. യഥാർത്ഥത്തിൽ ഇത് മനുഷ്യ നിർമ്മിതിയല്ല എന്ന് മനസ്സിലാക്കാൻ എന്ന് നമ്മെ കൂടുതൽ കൂടുതൽ ബോധിപ്പിച്ചു തരുന്ന ഭാഗങ്ങളാണ് മഹാനായ ഇമാം ബൈലാവി റഹ്മത്തുല്ലാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു അദ്ദേഹം എഴുതിവെച്ച കനപ്പെട്ട അറിവുകൾക്ക് ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ അറിവ് നമുക്കും അള്ളാഹു പ്രയോജനപ്പെടുത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.